സന്ദേശം. സ്മരിച്ചുകൊണ്ടിരുന്ന സുപ്രസംഗ ഭാഷ്യം 1:14-14 സൂത്രം 15. പറഞ്ഞു, കാരണത്വേന ച ആകാശാദിഷു യഥാ വിവിദിഷ്ടുക്തേഹി. അതിനകത്ത് പൂർവപക്ഷ സമാധാനമാണ്. സൃഷ്ടിയെ സംബന്ധിച്ച് പലതരത്തിൽ പറയുന്നു. ആകാശാദി സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്ത് പലതരത്തിൽ പറയുന്നു. സിദ്ധാന്തി പറയുന്നു ശരിയാണ്, വേണമെങ്കിൽ അതങ്ങനെ അംഗീകരിക്കാം, എന്നാലും അതിന് സമാധാനം പറയും. പക്ഷെ യഥാവിപതിഷ്ഠേ പറഞ്ഞു, സ്രഷ്ടാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. എങ്ങനെയാണോ ഒരു വേദാന്തത്തിൽ പറയുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ ഉപനിഷത്തുകളിലും പറയുന്നു. ആണ് യഥാവിപതിഷ്ഠേ പറഞ്ഞത്. സ്രഷ്ടാവ് ഈശ്വരനാണ്, ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം ഉപനിഷത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത് ചോദിക്കുന്നു, യത് പുനഃ കാരണ വിഷയം ഇഗാനം ദർശിതം അസദ്വായുധമഗ്ര ആസീത് ഇത്യാദി തത്പരിഹൃതം. അതാണ് ഇവിടെ വിശദീകരിച്ചത്. എല്ലായിടത്തും പറയുന്ന സൃഷ്ടാവ് ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു, എല്ലാ ഉപനിഷത്തുകളും പറയുന്നു എന്ന് പറയുമ്പോൾ പറയുന്നു അതും ശരിയല്ല, അതിലും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കാരണ വിഷയം വിഗാനം ദർശിതം, സൃഷ്ടിയുടെ കാരണത്തെ സംബന്ധിച്ചും വിഗാനം വിരുദ്ധ അഭിപ്രായങ്ങൾ ശ്രുതിയിൽ പറയുന്നുണ്ട്. അതെന്താ വിരുദ്ധ അഭിപ്രായം പറയുന്നു? അസദ്വായുധം അഗ്ര ആസീത് ഇതം, ഈ പ്രപഞ്ചം അഗ്രേ, ഇതിന്റെ ഈ സൃഷ്ടിക്ക് മുമ്പ് അസത്തായിരുന്നു ഇത്യാദി, അങ്ങനെയും പറയുന്നുണ്ടല്ലോ. തത് പരിവർത്തവ്യം, അതിന് സമാനം പറയുന്നു. സൃഷ്ടിയിൽ മാത്രമല്ല സൃഷ്ടാവിലും പല അഭിപ്രായങ്ങളുണ്ടെന്നുകൊണ്ട് യഥാ വിവിദിഷ്ട ഉക്തേഹി, ഒരിടത്ത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഉപനിഷത്തുകളിലും പറയുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അത്ര ഉച്ചതി, അതിന് സമാധാനം പറയുന്നു സമാകർഷാത്, എന്നത് ശരിയല്ല. എല്ലായിടത്തും സൃഷ്ടാവിനെ കുറിച്ച് ഒന്ന് തന്നെയാണ് പറയുന്നത്, അത് വിശദീകരിക്കുന്നു. അസദ്വാ ഇതം അഗ്ര ആസീതി എന്ന അത്ര അസദ് നിരാത്മകം കാരണത്വേന ശ്രാവ്യത്തെ, തൈത്തിരിയത്തിൽ ചാന്തോഗ്യത്തിൽ ബൃഹദാരണ്യത്തിൽ എല്ലാ ഉദാഹരണവും കൂടെ പറയുകയാണ്. ഇതിന് തൈത്തിരിയത്തിൽ പറയുന്നു അസദ്വാ ഇതം അഗ്ര ആസീ, ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പ് അസത്തായിരുന്നു. അസത്തെന്ന് ശ്രുതി പറഞ്ഞിരിക്കുകയാണ്, അതിന് പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അസത്ത് എന്നാൽ എന്താണ് അതിന്റെ താല്പര്യം? അത് ഒരു കൂട്ടർ പറയുന്ന എന്താണ്, അസത് നിരാത്മകം. അസത് എന്ന് പറഞ്ഞാൽ നിരാത്മ, ശൂന്യം എന്നാണ്. എന്നൊരു കൂട്ടർ പറയുന്നു അസത്ത് എന്ന് പറഞ്ഞാൽ ശൂന്യം. അപ്പൊ സൃഷ്ടിക്കുന്നത് ശൂന്യമായിരുന്നു എന്ന് പറയുന്നു. ശ്രവ്യത്തെ കാരണത്തിനെ ശൂന്യത്തെ അല്ല അവിടെ കാരണമായി പറയുന്നത് എന്ന് സിദ്ധാന്തി. ബൗദ്ധന്മാര് ചിലർക്ക് പറയുന്നുണ്ടെല്ലാം ശൂന്യമായിരുന്നു സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ശൂന്യമെന്ന് അവർക്ക് നിർവചിക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്താണ് കാരണം? സത് എന്നും മറ്റും പറയുന്നത് പോലെ എന്തായി ശൂന്യം എന്ന് പറയുന്നു? ശൂന്യം എന്ന് പറയുന്ന ശബ്ദത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ശൂന്യം എന്ന് പറയുന്ന ശബ്ദത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അത് ശൂന്യമല്ലല്ലോ. ഇനി ശൂന്യം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥമൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പാഴ്വാക്കല്ലേ? ഒരു ശബ്ദം പറയുക അർത്ഥമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശൂന്യത്തെ ഇവിടെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു ശബ്ദം പ്രയോഗിച്ചാൽ എന്നൊരു അർത്ഥം വേണം. അർത്ഥമില്ലെങ്കിൽ പിന്നെ ശബ്ദം നിരർത്ഥകമാണ്. നിങ്ങൾ പറയുന്നത് തന്നെ അസംബന്ധമാണ് എന്ന് പറയേണ്ടി വരും. അർത്ഥമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതിനെ ശൂന്യം എന്ന് വിളിക്കാൻ പറ്റും? എന്തോ ഉള്ളതാണല്ലോ. അത് സാറിന് പറയുന്ന സമാധാനമാണ് ഇവിടെ ശ്രുതിയിലനുസരിച്ച് പറയുന്നു. സൃഷ്ടിക്കുന്ന ശൂന്യമായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. യതഹ അസന്നേവ ഭവതി അസത് ബ്രഹ്മേതി വേദചേത് അസ്ഥി ബ്രഹ്മേതി ചേത് വേദ സന്തമേനം തദോ വിധു. അസത് വാദ അപവാദേന അസ്തിത്വലക്ഷണം ബ്രഹ്മ അന്നമയാദികോശ പരമ്പരയ പ്രത്യേകാത്മാനം നിർദ്ധാര്യ സ്വ അകാമേത ഇതി തമേവ പ്രകൃതം സമാകൃഷ്യ സപ്രപഞ്ചാം സൃഷ്ടിം തസ്മാത് ശ്രാവയിത്വ തസത്യമിത്യാജക്ഷതേ ഇതി ച ഉപസംഹൃത്യ തദപ്യേഷ ശ്ലോകോ ഭവതി ഇതി തസ്മിന്നേവ പ്രകൃതി അർത്ഥേ ശ്ലോകം ഇമം ഉദാഹരതി അസദ്വാ ഇതമഗ്ര ആസീത് ഇതി. ഇവിടെ പറയുന്നത് ശ്രുതിയിലെ ഒരു വാക്യത്തെ ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് വ്യാഖ്യാനിക്കരുത്. അസദ്വാ ഇതമഗ്ര ആസീത് എന്ന് അവിടെ ഉണ്ട്, അത് ശ്രുതി പറയുന്നുണ്ട്. കാരണം ഇവിടെ ശ്രുതിയാണ് പരമപ്രമാണം, മറ്റൊന്നിനെയും പരമപ്രമാണമായി സ്വീകരിക്കുന്നില്ല. ശരി, ശ്രുതി പറഞ്ഞു അസദ്വാ അസദ്വൈ അസത്ത് തന്നെയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് എന്ത് പറഞ്ഞു അതുകൂടെ നോക്കണം. എന്തെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. എന്നാലേ ഇവിടെ അസത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. ശബ്ദത്തിലുള്ള കാര്യം, ആ ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കണമെങ്കിൽ അതെവിടെ നിന്ന് തുടങ്ങി എന്ത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അവസാനം ഇവിടെ എത്തിച്ചേർന്നത്, അതെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അസത്ത് എന്ന് പറയുന്നത് ശൂന്യമല്ല. യഥ അസത് നൈവസഭവതി അസത് ബ്രഹ്മേതി വേദിച്ച് ബ്രഹ്മത്തെ ജഗത് കാരണത്തെ തൈത്തേത്തിൽ തന്നെ ഇതിനു മുമ്പ് പറയുന്നതാണ്. ജഗത് കാരണം അതിനാണ് ബ്രഹ്മം എന്നവിടെ പറയുന്നത്. അതിനവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. സൃഷ്ടി എങ്ങനെ സംഭവിച്ചു, ആരാണ് സൃഷ്ടാവ്, താൻ എങ്ങനെ ഈ സൃഷ്ടിയിൽപ്പെട്ടു, അതിനൊക്കെ അവിടെ സമാനം പറയുന്നു. അപ്പൊ ആ സൃഷ്ടിയെ അസൻ ശൂന്യമായിട്ടാണ് ഒരാള് സൃഷ്ടി എന്ന് വെച്ചാൽ സൃഷ്ടികർത്താവിന്. സൃഷ്ടികർത്താവ് ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ശൂന്യത്തിൽ നിന്നുണ്ടായതെല്ലാം ശൂന്യം, താൻ ശൂന്യമാണ്. പിന്നെ ഇവിടെ ആര് പറയുന്നു? ആരാണ് ശ്രവിക്കുന്നത്, ആരാണ് ശ്രവിപ്പിക്കുന്നത്, പിന്നെ ശ്രുതി എവിടെ ഒന്നുമില്ല. അത് ശൂന്യത എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ്. ശൂന്യത്തിൽ നിന്നുണ്ടായി എന്നൊക്കെ പറയുന്ന വെറുതെ അർത്ഥശൂന്യമായി പറയുന്നു എന്നേ ഉള്ളൂ. എന്താ അതിന്റെ അർത്ഥമെന്നാ ചോദിക്കുന്നു. ശബ്ദം പ്രയോഗിച്ചാൽ എന്ത് ശബ്ദം പ്രയോഗിക്കുക, അർത്ഥം മനസ്സിലാക്കി വേണം ശബ്ദം പ്രയോഗിക്കുക. ഒരാൾ പറയുന്ന അസത് ബ്രഹ്മം, ജഗത് കാരണം തന്നെ ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാരണത്തിൽ നിന്ന് ഉണ്ടായ ഈ ജഗത്ത് ശൂന്യം, പിന്നെ താനോ പറയുന്നവനോ അവൻ ജഗത്തിന് കാരണമാണെങ്കിലും ശൂന്യം, അല്ല ആ കാരണത്തിൽ നിന്നുണ്ടായ കാര്യമാണെങ്കിലും ശൂന്യം. ഇന്നിവിടെ ആരാ പറയാൻ കേൾക്കാൻ ഒക്കെ ആരാണ്? ആ ശൂന്യത എന്ന് വെച്ചാൽ നിരാത്മകത, ഒന്നുമില്ല. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടല്ലോ. അവിടെ പറയുന്നു അസന്നേവ സംഭവതി, അവൻ സ്വയം ശൂന്യമായി തീരുന്നു. അസത് ബ്രഹ്മേതി വേദിച്ച് ബ്രഹ്മത്തെ ജഗത് കാരണത്തെ ശൂന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് പറയും അസംബന്ധ പ്രലാപനം എന്ന് പറയും, പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. മദ്യപന്മാർ പറയുന്നു, അവർ പറയുന്നതിൽ പരസ്പര ബന്ധം കാണത്തില്ല. സ്വപ്നത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ സംസാരിക്കും, അതിലൊന്നും പരസ്പര ബന്ധം കാണത്തില്ല. ഉറങ്ങിക്കിടക്കുന്നവരെന്തെങ്കിലുമൊക്കെ പറയും. ഇങ്ങനെയുള്ള ഉന്മത്തൻ ഭ്രാന്തൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അതിനൊന്നും പരസ്പര ബന്ധം കാണില്ല. അതുപോലെയുള്ള ഒരാൾ പറയുകയാണ് അസത് ബ്രഹ്മ, ജഗത് കാരണം ശൂന്യമാണ് എന്ന് പറയുന്നു. ശബ്ദത്തിന്റെ അർത്ഥത്തെ അയാൾക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. ആണ് അതുകൊണ്ട് അവൻ സ്വയം തന്നെ അവൻ ശൂന്യനാകുന്നു. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അസത് ബ്രഹ്മേതി വേജ, ഇനി അസ്ഥി ബ്രഹ്മേതി ചെയ്ത് വേദ, പിന്നെ ജഗത്തിന്റെ കാരണം ആയി എന്തിനെങ്കിലും ഒന്നിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ കാരണമായൊരു സത്ത്, സത്തിനെ ഒരുവന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ സന്തമേനം തത്വ വിദുഹു എന്നാൽ അവനും സത്ത് തന്നെയാണ്. കാരണം എങ്ങനെയാണോ അതുപോലെയാണ് കാര്യവും. താനിന് ജഗത്തിന് കാരണമായാലും സത്ത് തന്നെ, താനിനി ആ കാരണത്തിൽ നിന്നുണ്ടായ ഒരു കാര്യമാണെങ്കിലും സത്ത് തന്നെ. ഏനം സന്തം വിദുഹു. ഈ അസത്വാദം എന്ന് പറയുന്നത് ഒരു കേവലം ഒരു ഭാവന എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല ശൂന്യം എന്ന് പറയുന്നു. പക്ഷെ ചിലർ പറയും ശൂന്യം എന്ന് പറയുന്നത് എന്തോ വലിയ കേമമാണെന്ന് പറയും. അതായത് ആ ശബ്ദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ്. ശബ്ദം പ്രയോഗിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ ആ ശബ്ദത്തിന് അർത്ഥം ഉണ്ടാകും. അതില്ലാതെ ഒരു ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ നിരർത്ഥകം എന്ന് പറയും. അതിനെ ആശ്രയിച്ചു പിന്നെ നമുക്ക് ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ ഏതെങ്കിലും ഒരു നിർണയത്തിൽ എത്തിച്ചേരാനോ ഒന്നും കഴിയത്തില്ല. അത് ഉന്മത്ത പ്രലാപം പോലെ ആയിരിക്കും. ഇത് അസദ്വാദ അപവാദേന. അതുകൊണ്ട് തൈത്തിരീയത്തിൽ അസദ്വായുധമഗ്ര ആസീതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അസദ്വാദത്തെ നിരാകരിച്ചു, ശൂന്യവാദത്തെ നിരാകരിച്ചു. ശൂന്യമല്ല, അങ്ങനെ കരുതരുത്, അങ്ങനെ കരുതിയ നീ ശൂന്യം, ലോകശൂന്യം അല്ല. പിന്നെ ആരെന്ത് പറയുന്നു? അസദ്വാദ അപവാദേന അതിനെ നിഷേധിച്ചിട്ട് അസ്തിത്വ ലക്ഷണം ബ്രഹ്മ, അസ്തിത്വ സ്വരൂപമായ ആ ബ്രഹ്മത്തെ, നിരാത്മകമായ ബ്രഹ്മമല്ല അസ്തിത്വ രൂപത്തിലുള്ള ബ്രഹ്മത്തെ, ജഗത്തിലൊരു അസ്തിത്വമുണ്ട്, തന്നിലൊരു അസ്തിത്വമുണ്ട്, അത് സർവത്രയുണ്ട്. അപ്പോൾ അസ്തിത്വത്തിലൂടെ ജഗത് കാരണത്തെ മനസ്സിലാക്കണം. അതില്ലെങ്കിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് എല്ലാം നിരർത്ഥകമായിരിക്കും. ഇങ്ങനെ ഒരു കാരണത്തെ സ്വീകരിച്ചില്ലെങ്കിൽ, അപ്പോൾ സത്തിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് അംഗീകരിച്ചേ പറ്റൂ. അതിനെ അംഗീകരിച്ചുകൊണ്ട് ശ്രുതിയെ തന്നെ അസ്തിത്വ ലക്ഷണം ബ്രഹ്മ, അതിനെ മനസ്സിലാക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു? അന്നമയാദി കോശ പരമ്പരയ പ്രത്യേകാത്മാനം നിർദ്ധാരി. ആ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ തന്നെക്കുറിച്ച് ചിന്തിക്കും. തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന എന്താണ്? ഈ ആദ്യം വരുന്ന സ്ഥൂലമായ ശരീരം, പിന്നെ വരുന്നത് സ്ഥൂലമായ തൻ്റെ എന്ന ഭാവങ്ങൾ, അപ്പോൾ കോശങ്ങൾ. തൈത്തിരിയത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അന്നമയാദി കോശങ്ങളെ കുറിച്ച് ചിന്തിച്ചു. അന്നമയാദി കോശ പരമ്പരയ. അങ്ങനെ ചിന്തിച്ചു ചെന്നപ്പോൾ എവിടെ എത്തിച്ചേർന്നു? തൻ്റെ യഥാർത്ഥമായ വാസ്തവമായ അസ്തിത്വത്തിൽ എത്തിച്ചേർന്നു. പ്രത്യേകാത്മാനം. നിരാത്മകത്തിൽ ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. പ്രത്യേക ആത്മാവിലാണ് എത്തിച്ചേരുന്നു. ചിന്തിക്കുമ്പോൾ തൻ്റെ പ്രത്യേക ആത്മാ പ്രത്യേക സ്വരൂപത്തിൽ തൻ്റെ തന്നെ ആന്തരികമായ സ്വരൂപത്തെ നിർദ്ധാരിയാക്കുമ്പോൾ മനസ്സിലായി എന്താണ് ജഗത് കാരണമായിരിക്കുന്ന ബ്രഹ്മം. അത് തൻ്റെ തന്നെ വാസ്തവ സ്വരൂപമാണ് എന്ന് ശ്രുതി തന്നെ അവിടെ ശ്രോതാവിന് വേണ്ടി വെളിപ്പെടുത്തി. എന്നിട്ട് പറയുന്നു സ്വകാമയേത. അത് കഴിഞ്ഞ് അവിടെ പറയുന്നു അവൻ സങ്കൽപ്പിച്ചു സ്വകാമയേത. ആര്? ജഗത് കാരണമായി ഇരിക്കുന്ന ആ പ്രത്യേകാത്മ സ്വരൂപം. ജഗത്തിന് കാരണമായ ആ സങ്കല്പമൊക്കെ നടത്തിയത് വേറെ, തന്നിൽ നിന്ന് വേറിട്ടാരുമില്ല. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ജീവൻ പരൻ എന്നുള്ള ഒരു ഭേദത്തെ സ്വീകരിക്കുന്നില്ല. അത് ജീവൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാലും ശരി, പ്രത്യേക സ്വരൂപത്തിൽ ആ സങ്കല്പം ഉണ്ടായി എന്ന് പറഞ്ഞാലും ഒന്നു തന്നെ. ഈശ്വരൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാലും എല്ലാം അർത്ഥം ഒന്നു തന്നെ. സത് ലക്ഷണമായിരിക്കുന്ന ആ പ്രത്യേക സ്വരൂപത്തിൽ സങ്കല്പങ്ങളുണ്ടായി. അകാമയത ഇതി തം ഏവ പ്രകൃതം സമാകർഷ്യ. അപ്പൊ അവിടെ പ്രത്യേകാത്മാ എന്ന് പറഞ്ഞ അതിനെ തന്നെ പല ശബ്ദങ്ങൾ കൊണ്ട് പറയും. ചിലപ്പോൾ ഈശ്വരൻ എന്ന് പറയും, ജീവൻ എന്ന് പറയും, ബ്രഹ്മം എന്ന് പറയും. പക്ഷെ സ എന്ന് പറയുന്നത് എന്താണ്? ആ പ്രത്യക്ഷ രൂപത്തെ അവിടെ സങ്കല്പങ്ങളുണ്ടായി. അതാണ് നമ്മുടെ അനുഭവം. ഇങ്ങനെയാണ് പ്രത്യക്ഷ രൂപത്തിൽ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു, ജാഗ്രതത്തിലേക്ക് വരുന്നു. പ്രത്യേക സ്വരൂപത്തിൽ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു, സൃഷ്ടി സംഭവിക്കുന്നു. അത് തന്നെ സൃഷ്ടി. ഇത് തമേവ പ്രകൃത സമാകർഷി. അതിനെ പരാമർശിച്ചുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആ ആത്മാവിനെ പരാമർശിച്ചുകൊണ്ട് ഏതെന്നാണോ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നത് അത് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെ ഒരാളെ സൃഷ്ടിച്ച് ആ സൃഷ്ടിച്ചയാൾ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തപ്പോൾ വേറൊരാളായില്ല. അനുപ്രവേശം ചെയ്തിരിക്കുന്നത് പ്രത്യേക സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രത്യേക സ്വരൂപത്തിൽ തന്നെയാണ് സങ്കല്പങ്ങൾ ആവിർഭവിച്ചത് സൃഷ്ടിയെ സംബന്ധിച്ച്. അപ്പോൾ ആരാ സൃഷ്ടിച്ചത്? അത് ജീവനാണോ ഈശ്വരനാണോ എന്ന് ചോദിക്കുന്ന ഈ കാര്യമില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ഭേദം അവിടെ ഇല്ല. ഉണ്ടെങ്കിലേ ചോദിക്കാൻ പറ്റും, സാറിന് വിവാദം ഉണ്ടാക്കും. ആരാ ജഗത്തിനെ സൃഷ്ടിച്ചത്? ഞാൻ തന്നെ എന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു. വേറെ കൂട്ടർ അങ്ങനെ നിനക്ക് നിന്റെ സങ്കല്പം കൊണ്ട് ചിന്തിക്കാൻ പറ്റും, സൃഷ്ടിക്കാൻ പറ്റും. കാരണം നീ അല്പജ്ഞനല്ലേ, എന്നാ ഈശ്വരനാണ്, സർവജ്ഞനായ ഈശ്വരനാണ്. ഇങ്ങനെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ രണ്ട് എന്നിവിടെ സ്വീകരിക്കുന്നില്ല. സർവത്തിന്റെയും പ്രത്യേകമായിരിക്കുന്ന ഏതൊരു സ്വരൂപമാണോ അതിൽ ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദം അവിടെയില്ല. അവിടെ സങ്കല്പമുണ്ടാകും. അതാണ് അതിനെ സമാകർഷ്യ എന്ന് പറയുന്നത്. ഈ സൃഷ്ടിക്ക് മുമ്പ് ഏതെന്നാണോ സങ്കല്പത്തിന് കാരണമായി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ സൃഷ്ടിയിൽ പ്രത്യേകമായിരിക്കുന്നത്. അപ്പൊ സങ്കല്പം എവിടെ നിന്നുണ്ടായി? സൃഷ്ടിയിൽ പ്രത്യേകമായിരിക്കുന്ന ആ സ്വരൂപത്തിൽ നിന്ന്. അപ്പൊ അതെന്താ? ഈശ്വരനാണോ ജീവനാണോ? അങ്ങനെ ഒരു ഭേദം അവിടെ ഇല്ല. അതിന് ഈശ്വരനെന്ന് പറയാം, പ്രത്യേക സ്വരൂപമെന്നും പറയാം. ഏതായാലും സൃഷ്ടിക്ക് കാരണം. അതുകൊണ്ടാണ് ഇവിടെ സമാകർഷ്യാന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് വരുന്നു? സപ്രപഞ്ചാം സൃഷ്ടിം തസ്മാ ശ്രവീത്ത്, തസ്മാ ആ പ്രത്യേക സ്വരൂപത്തിൽ നിന്ന്. അതെല്ലാം നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച് പറയും. തന്നിലാണ് സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്, തന്റെ സങ്കല്പങ്ങൾ അനുസരിച്ചാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഈ പ്രത്യേക സങ്കല്പമാണ്, പ്രത്യേക സ്വരൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സങ്കല്പം എന്ന് പറയുമ്പോൾ അവിടെ അകാമയത എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ സപ്രപഞ്ചം സൃഷ്ടിയും സപ്രപഞ്ചമായി പ്രപഞ്ചസഹിതമായ ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭോക്താവായും കർത്താവായും ഭോഗ്യമായും ഇരിക്കുന്ന ഈ സൃഷ്ടി. അതുകൊണ്ടാണ് പ്രപഞ്ചത്തോടുകൂടിയ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടിയിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമുണ്ടോ? ഉണ്ട്. സൃഷ്ടി തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു. ഒന്ന് ഭോക്താവായി, മറ്റൊന്ന് ഭോഗ്യമായി. ഭോഗ്യമായി പ്രപഞ്ചം ആരുടെ ഭോഗ്യമായി? ഭോക്താവിന്റെ. അവിടെ ഭോക്താവായത് ആര്? ഈ പ്രത്യേക സ്വരൂപം. ഇപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് എന്തായി? സപ്രപഞ്ചമായി. അതിനവിടെ വിസ്തരിച്ച് പറയുകയും ചെയ്തു. തസ്മാത് യതസ്മാത് ആത്മന ആകാശ സംഭൂത പ്രപഞ്ചത്തിന്റെ വിസ്താരമാണത്. അങ്ങനെ അവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. സൃഷ്ടി ഇത്തരത്തിലെല്ലാം ഉണ്ടായി എന്നിങ്ങനെ സൃഷ്ടിയെ തസ്മാത് ശ്രാവയിത്വ ശ്രുതി സത്തിൽ നിന്നാണ് സൃഷ്ടി എന്ന് ബോധിപ്പിച്ചിട്ട് ശ്രവിപ്പിച്ചിട്ട് ആരെ? ശ്രോതാവിനെ. ഇവിടെയെല്ലാം ഈ രണ്ടുപേരെ ആശ്രയിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒന്ന് ഇതിനെ ബോധിപ്പിക്കുന്ന ശ്രുതി, മറ്റൊന്ന് ഇതിനെ ബോധിക്കുന്ന ശ്രോതാവ്. ശ്രോതാവിനറിയേണ്ടത് സൃഷ്ടിയുടെ രഹസ്യമാണ്. എങ്ങനെ ഈ സൃഷ്ടി സംഭവിച്ചത്? പറയുന്നത് സൃഷ്ടിക്ക് കാരണക്കാരൻ നീ തന്നെയാണ്, വേറെ ആരുമില്ല. നിന്റെ തന്നെ പ്രത്യേക സ്വരൂപത്തിൽ നിന്നാണ് സപ്രപഞ്ചമായ സൃഷ്ടി ഉണ്ടായത്. അവിടെയാണ് ഈ ഭോക്താവും ഭോഗ്യവും വെളിപ്പെട്ടത്. അവിടെയാണ് സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ബോധിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നു സത്യം ഇത്യാജക്ഷതേ, അതാണ് സത്യം. അവിടെയും പറയുന്ന എന്താണ്? തത്വമസി, നീയാണ് സത്യം. തത്വം എന്ന് വെച്ചാൽ സത്യമാണ്. ഇവിടെയും അത് തന്നെ തൈത്തിരിയത്തിലും പറയുന്നു, അതാണ് സത്യം. ആരോ ഈ പ്രത്യേക സ്വരൂപം എതിൽ നിന്നിലാണോ സൃഷ്ടി സങ്കല്പരൂപത്തിൽ പ്രകടമാകുന്നത്, പിന്നെ ആ സങ്കല്പം തന്നെ സൃഷ്ടികളായി നിൽക്കുന്നത്, അത് സത്യമാണ് എന്നും പറഞ്ഞു. ഇപ്പോൾ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന എന്തോ അതിനെ സത്യമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് അസത്വം. അപ്പോൾ അസത്വം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് വിശദീകരിക്കുക. അത് വിശദീകരിക്കാനാണ് ഇതൊക്കെ പറയുന്നത്. തത് സത്യം ഇത്യാജക്ഷതീതി ചോപസംഹൃത്യ തദപ്യേഷ ശ്ലോകോഭൂതിത പറയുന്നതിനി ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് ഒരു മന്ത്രമുണ്ട്, ശ്ലോകം ശ്രുതി മന്ത്രമുണ്ട് എന്നവിടെ പറഞ്ഞിരുന്നു. ഇത് തസ്മിൻ ഏഷ പ്രകൃതി അർത്ഥേ. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? സ്രഷ്ടാവിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്നു. അത് എന്താ? എങ്ങനെ സംഭവിച്ചു? പ്രകൃതമായ ഈ അർത്ഥത്തിൽ ശ്ലോകം ഇമം ഉദാഹരതി അക്കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പിന്നീടൊരു മന്ത്രത്തെ പറയുന്നു. അതായത് സത്തിൽ നിന്ന് ആണ് സൃഷ്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതിന് ശേഷം തത് സത്യമിത്യാജിഷ്ഠതയെ ആ പ്രത്യേക സ്വരൂപം ഏതെന്നാണോ സൃഷ്ടിച്ചത്, ഏതെന്നാണോ അനുപ്രവേശം ചെയ്തത്, അങ്ങനെയുള്ള ആ പ്രത്യേക സ്വരൂപം സത്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇമം ശ്ലോകം ഉദാഹരതി. ഇവിടെ പൂർവപക്ഷി പറയുന്ന ശ്ലോകത്തെ മന്ത്രത്തിൽ പറഞ്ഞ എന്താണ്? അസദ്വാ ഇതം അഗ്ര ആസീത്. ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു, ഈ സൃഷ്ടിക്ക് മുമ്പ് അസത്തായിരുന്നു. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മം സത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, സൃഷ്ടിക്ക് മുമ്പ് അസത്തായിരുന്നു എന്ന് വെച്ചാൽ അസത്തിൽ നിന്ന് ഈ സൃഷ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അസത്തിന്റെ അർത്ഥം എങ്ങനെ ശൂന്യമാകും? ശൂന്യമാണെങ്കിൽ മുമ്പ് പറഞ്ഞത് ഇതുമായിട്ട് വ്യത്യാസം വരും. ഇനി ശൂന്യമെന്ന് തന്നെ പറഞ്ഞോട്ടെ. എന്താ ശൂന്യത്തിന്റെ അർത്ഥം? അവിടെയാണ്, ശബ്ദത്തിലല്ല. അവിടെ ഉപനിഷത്ത് പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ശബ്ദത്തിന് ഏതർത്ഥം കൊടുക്കാം? ശബ്ദത്തിൽ പ്രാധാന്യമില്ല. സൃഷ്ടിക്ക് കാരണം ശ്രുതിയിൽ അസത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, സത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട്. പക്ഷെ സത്ത് അസത്തെന്ന് പറഞ്ഞ എന്താ അതിൻ്റെ അർത്ഥം? അല്ല, ശൂന്യത്തിൽ നിന്നാണ് സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട്. ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശബ്ദാർത്ഥത്തിലാണ്. കാരണം ശബ്ദം എന്ന് പറയുന്നത് ആശയത്തെ ബോധിപ്പിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഭക്ഷ്യകാരൻ ചോദിക്കുന്നത് ആ ശബ്ദം അങ്ങനെ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഉപകരണമായിരിക്കുന്ന ആ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ഗ്രഹിച്ചു എന്നുള്ളതാണ്. എന്തിനെ കുറിച്ച് അബോധം ഉണ്ടാവേണ്ടത്? സത്തിനെ കുറിച്ച്. നിരാത്മവാദമല്ല, പിന്നെയോ താൻ സ്വയം സത്താണ് എന്ന് ബോധിക്കും. അപ്പോൾ സത്തായ തന്നിലാണ് സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ചർച്ച ചെയ്യുന്നത്. അയ്യോ, അത് സൃഷ്ടിക്കുന്നതിനുള്ള സങ്കല്പശേഷിയൊന്നും എനിക്കില്ലല്ലോ, ഞാനങ്ങനെ സൃഷ്ടിക്കും. പറയുന്നു, നീ സത്താണ്, നിനക്കൊരു സ്വരൂപമുണ്ടെന്നാണ് അത് പറയുന്നത്. ആന്തരികമായ സ്വരൂപം, പ്രത്യേക സ്വരൂപം. അവിടെ ആണ് സങ്കല്പരൂപത്തിൽ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വിട്ടിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ വിസ്മരിച്ചിട്ട് വേറെ ഒരു സൃഷ്ടാവിനെ തേടിപ്പോവുകയാണ്. ആരാ ഇതൊക്കെ സൃഷ്ടിച്ചത്? താൻ തന്നെ ചെയ്ത പണിക്ക് വേറെ ആരെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റുമില്ല. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇവിടെ ശ്രുതി നേരിട്ട് അർത്ഥത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇതിന് വേറെ വളച്ചുകെട്ടലുകളോ വ്യാഖ്യാനങ്ങളോ അഭ്യാസങ്ങളോ കസർത്തുകളോ ഒന്നുമില്ല. ശ്രുതി വളരെ കൃത്യമായ കാര്യം പറയുന്നു. ഇതിനെ സത്തെന്ന് തന്നെ മനസ്സിലാക്കണം. അത് പ്രത്യേക സ്വരൂപമാണ്. അപ്പോൾ ശ്രോതാവ് മാത്രമേ ശ്രുതിയുടെ മുമ്പിലുള്ളൂ. പറയുന്നു, നീ ധരിക്കണം, നിന്റെ പ്രത്യേകമായിരിക്കുന്ന ഏതൊരു സ്വരൂപമാണോ അവിടെ നിന്നാണ് ഈ സൃഷ്ടികളെല്ലാം ഉണ്ടായത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു, അസദ്വാ ഇതമഗ്രാസി, മുമ്പ് ഇത് അസത്തായിരുന്നു. അവിടെയാണ് സംശയം വരുന്നത്. ഈ സത്തെന്നും അസത്തെന്നും എന്തിനാ മാറി മാറി പറയുന്നത്? കാരണം ഇത് പരസ്പര വിരുദ്ധമായ അർത്ഥമുള്ള രണ്ട് ശബ്ദങ്ങളാണ്. ഒരേ ഒരു വിഷയത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വിരുദ്ധ ശബ്ദങ്ങൾ എന്തിനുപയോഗിക്കുന്നു? അതിനാണ് ഈ സമാധാനമെല്ലാം പറയുന്നത്. സത്തെന്നങ്ങ് പറഞ്ഞാൽ പോരെ, അസത്തെന്ന് പറഞ്ഞല്ലേ കുഴപ്പമായിരുന്നു. പറയുന്നു, അസത്തെന്ന് പറയുന്നതിന് കാരണമുണ്ട്. അസത്തെന്ന് പറയേണ്ടിടത്ത് അസത്തെന്ന് തന്നെ പറയണം. പക്ഷേ അവിടെ അസത്തെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. സത്തെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ശബ്ദത്തിലല്ല ഇവിടെ ദോഷം, ശബ്ദത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ്. എങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഇവിടെ ഈ അസത്തെന്ന് പറയുന്നതിന് ശൂന്യം എന്നാണ് അർത്ഥം എന്ന് കരുതുകയാണെങ്കിൽ ചോദിക്കും, എന്താ ശൂന്യം? ശൂന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമുക്കൊരു വസ്തുവിന്റെ ഇല്ലായ്മയും മനസ്സിലാക്കും. പറയാം, ഈ മേശയുടെ പുറത്തിപ്പോ ആനയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ശൂന്യത ഗ്രഹിക്കാൻ പറ്റില്ല. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ശൂന്യം. എന്താ അത്? എന്തെങ്കിലും ഒന്ന് ഗ്രഹിച്ചാൽ അത് ശൂന്യമല്ലാതായി പോകും. അതുകൊണ്ട് പറയുന്നു എന്താണ് ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സത് വിപരീതം, അതാണ് ശൂന്യം. സത്തിന് നേരെ വിപരീതമായിരിക്കുന്നു എന്ന് അത്. പക്ഷേ സത്ത് വിപരീതം എന്ന് പറഞ്ഞാലും സങ്കല്പിക്കാൻ സാധ്യമല്ല. എന്ത് സങ്കല്പം വന്നാലും അവിടെ എന്തുവരും? ആ സങ്കല്പ സത്ത് വിഷയമായി പോകും. സത്തിനെ ആശ്രയിച്ചാണ് സങ്കല്പങ്ങൾ വരുന്നത്. സത്താണ് സങ്കല്പങ്ങൾക്ക് വിഷയമായിരിക്കുന്നത്. പിന്നെ സത്ത് വിപരീതം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനും? അതുകൊണ്ടത് വസ്തുശൂന്യമായ കേവലമായ ഒരു വികല്പം മാത്രമാണ് അസത്ത് ശൂന്യം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ അസദ്വായുധമെങ്കിൽ ആസീത് എന്ന് പറയുന്നിടത്ത് അത്തരത്തിലുള്ള ഒരു ശൂന്യത്തെക്കുറിച്ചല്ല, സദ്വിപരീതമായ ഒരു ശൂന്യത്തെക്കുറിച്ചല്ല പറയുന്നു. ആണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇതുവരെ സത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ശ്രുതിയിൽ സത്തിനെ കുറിച്ച് വർണ്ണിച്ചതിന് ശേഷം അതുമായിട്ടൊരു ബന്ധമില്ലാത്ത മറ്റൊരു ശ്ലോകത്തെ പറയുന്നു എന്ന് പറയേണ്ടി വരും. അസദ്വായുധമെങ്കിൽ ആസീത് എന്ന് പറയുന്നു. ഈ ഉദാഹരണം മുമ്പ് പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണെന്ന് പറയേണ്ടി വരും. കാരണം സത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അസത്തെന്ന് പറയണമെങ്കിൽ അതിനൊരു വിശേഷ അർത്ഥം കാണും. സത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശൂന്യം എന്ന് പറഞ്ഞിരിക്കട്ടെ, എന്നാലും അതിനൊരു അർത്ഥം കാണും. ആ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. അല്ല ശൂന്യ ശൂന്യം എന്ന് ആവർത്തിച്ചിട്ട് കാര്യമില്ല. എന്താ ശൂന്യം കൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ബുദ്ധിയുടെ ശൂന്യതാണോ? എങ്കിൽ ശരി, ബുദ്ധിശൂന്യനാണ്. അപ്പൊ അതല്ല ഇവിടെ. എതിത്തു അസ നിരാത്മകം അസ്മിൻ ശ്ലോക അഭിപ്രായം. അസത്ത് എന്ന് പറഞ്ഞാൽ ശൂന്യത എന്നാണ് ഇതിൽ പരാമർശിക്കുന്നതെങ്കിൽ തതു അന്യ സമാകർഷണേ. പൂർവത്തിൽ നിന്ന് സത്തിനെ, പൂർവത്തിൽ സത്തിനെ പരാമർശിക്കുക, അന്യസ് ഉദാഹരണ, പിന്നീട് അവസാനം ശൂന്യതയെക്കുറിച്ച് പറയുക. അസംബന്ധം വാക്യം അബദ്ധ്യത, പൂർവപര വാക്യങ്ങൾക്ക് പരസ്പരം ബന്ധമില്ലാതെ വരും. അങ്ങനെ പറയുന്നു ഉന്മത്ത പ്രലാപം. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന് പറയും. ശരി, മുമ്പ് സത്തിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലേ? ചെല്ലു പറയുന്നത് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുകയല്ലേ? വ്യാഖ്യാനിക്കുന്നു ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു? ഇവിടെ അസത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്നത് പോലെ സദ്വിപരീതമായ ശൂന്യമല്ല എന്നെന്തുകൊണ്ട് പറയുന്നു? അത് കുറച്ചു മുമ്പ് തുടങ്ങണം. കാരണം മുമ്പ് സത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ അസത്തിന്റെ അർത്ഥം വേറെയാണ്. തസ്മാ നാമരൂപ വ്യാകൃത വസ്തുവിഷയ പ്രായണ സശബ്ദ പ്രസിദ്ധ ഇതി തദ്വ്യാകരണ അഭാവ അപേക്ഷയാ പ്രാഗുത്പത്തേ സദൈവ ബ്രഹ്മ അസദ് ഇവ ആസീദിത്യുപചര്യത. അപ്പൊ അസദ്വൈ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ താല്പര്യം ഇത് സൃഷ്ടിക്കുന്നുമ്പുള്ള കാര്യം പറയുകയാണ്. ആദ്യം മനസ്സിലാക്കും. അതിനെന്തുകൊണ്ട് അസത്തെന്ന് പറഞ്ഞു? കാരണം ഇവിടെ ഈ ലോകത്തിൽ ഇവിടെ അനുഭവിക്കുന്ന എന്താണ്? എല്ലാം സത്തായി അനുഭവിക്കുന്നു. സൃഷ്ടിയിൽ സത്ത് അല്ലാതെ ഒന്നിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. എന്തനുഭവിച്ചാലും ശരി, സത്ത് അസ്ഥി അസ്ഥി എന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സർവത്ര. അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവത്തെ നമുക്ക് അസ്ഥി എന്നല്ലാതെ അനുഭവിക്കാൻ കഴിയത്തില്ല. നാസ്തി എന്ന് പറഞ്ഞാലോ അതിൻ്റെയും അസ്തിത്വത്തെ അറിയുകയാണ്. അപ്പൊ സർവത്ര അസ്തിത്വ അനുഭവമാണ് ഇവിടെയുള്ളത്. സൃഷ്ടിയെ സത്തായി സർവത്ര ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ രീതിയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ തന്നെ അറിയുന്നു അസ്ഥി. ബാഹ്യവും ആഭ്യന്തരവുമായി താൻ അനുഭവിക്കുന്ന വിഷയങ്ങളെ അറിയുന്നു അസ്ഥി. അസ്തിത്വ ബോധത്തോടുകൂടി സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഷുപ്തിയിലോ അങ്ങനൊരു ബോധമില്ല. ഇവിടെ അസ്തിത്വ ബോധത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ട് പറയാം ഈ ജാഗ്രതത്തിലെ അസ്തിത്വ ബോധമില്ലായ്മ, അതിനാണ് പറയുന്നത് അവിടെ അസത് അസത് വൈ നമ്മഗ്രെ ഈ സൃഷ്ടിക്കുന്ന മുമ്പ് ഈ ജാഗ്രതത്തിന് മുമ്പ് പിന്നെന്താ ശേഷിച്ചിരുന്നു ഒന്നും പറയാൻ പോയി. അവിടെ ഒരു തരത്തിലുള്ള വ്യവഹാരമില്ല. ഉണ്ടെന്ന് പറയാം ഈ അസ്തിത്വ അനുഭവം അവിടെ ഇല്ല, അതാണ് അസത് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. തസ്മാ നാമരൂപ വ്യാകൃത വസ്തുവിഷയ പ്രായണ സബ്ശബ്ദ പ്രസിദ്ധ. നാമരൂപങ്ങളുടെ വ്യാകൃതി അതിൻ്റെ പ്രകടഭാവം എന്താണോ ഈ ജാഗ്രതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഈ സൃഷ്ടിയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് സത്ത് എന്ന് പറയുന്നത്. സത്ത് വിപരീതം എന്ന് പറഞ്ഞാലോ എന്നാലും പറയും സത്ത് വിപരീതമായി ഇവിടെ എന്തോ ഉണ്ട് സത്തുള്ളതുപോലെ തന്നെ, എന്തെന്നറിയത്തില്ല. അപ്പോൾ ജാഗ്രതത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിയിൽ സർവത്തെയും സത്തായിട്ടേ അറിയാൻ കഴിയൂ. പക്ഷേ സൃഷ്ടിക്കു മുമ്പ് അല്ലെങ്കിൽ സുഷുപ്തിയിൽ അങ്ങനെ ഒരു സദ്ബോധമില്ല. അതുകൊണ്ടാണ് അവിടെ അസത്തെന്ന് പറയുന്നത്. തസ്മാ നാമരൂപ വ്യാകൃത വസ്തുവിഷയപ്രായണ സശബ്ദ പ്രസിദ്ധ. വ്യാകൃതം എന്ന് വെച്ചാൽ പ്രകടമാകും. നാമരൂപങ്ങൾ വ്യാകൃതമായിരിക്കുന്ന പ്രകടമായിരിക്കുന്ന വസ്തുവിഷയമായിട്ടുള്ള, അതാണ് വസ്തുക്കളെന്ന് പറയുന്നത്. അതിനെ വിഷയമാക്കുന്നതാണ് പ്രായണ സബ്ശബ്ദ. അതുകൊണ്ടാണ് സർവത്ര നമുക്ക് അസ്തിത്വബോധം ഉണ്ടാകുന്നത്. ആ രീതിയിലാണ് സശബ്ദം പ്രസിദ്ധമായിരിക്കും. നമ്മൾ അസ്ഥി എന്നറിയുന്നതുകൊണ്ട് ഇതെല്ലാം സത്താണ്. തത് വ്യാകരണ അഭാവാപേക്ഷയ പ്രാഗുത്പത്തെ. പക്ഷേ സൃഷ്ടിക്കുന്ന മുമ്പ് ഈ പ്രകടഭാവമില്ല, ജാഗ്രതത്തിന് മുമ്പ് ഈ പ്രകടഭാവമില്ല. അവിടെ അസ്ഥി എന്ന് പറയാൻ കഴിയുന്നില്ല, നാസ്തി എന്ന് പറയാൻ കഴിയുന്നില്ല. ഒരു തരത്തിലുള്ള പ്രകടഭാവങ്ങളും അവിടെ ഇല്ല, ബോധത്തിന്റെ പ്രവർത്തനം അവിടെ ഇല്ല. ഇത് തദ്വ്യാകരണ അഭാവാപേക്ഷയ പ്രാഗുത്പത്തെ. അതൊക്കെ സൃഷ്ടിക്കുന്ന മുമ്പ് അല്ലെങ്കിൽ സുഷുപ്തിയിൽ സദൈവ ബ്രഹ്മ. പിന്നെ അസത് എന്തെന്ന് പറഞ്ഞു, ഇവിടെ എങ്ങനെയാണോ അസ്തിത്വത്തിന് വിഷയമായിരിക്കുന്ന ഈ ബ്രഹ്മം, ഈ ജഗത്തിൽ നാമരൂപങ്ങളെയാണല്ലോ അറിയുന്നത്, പിന്നെ ഇവിടെ എവിടെയാ ബ്രഹ്മം പറയുന്നു. അസ്തിത്വത്തിന് എന്താണോ ഇവിടെ വിഷയമായിരിക്കുന്നത്, അസ്തിത്വത്തിലൂടെ അസ്തിത്വ ബോധത്തിലൂടെ എന്തിനെയാണോ ഗ്രഹിക്കുന്നത് അത് തന്നെ ബ്രഹ്മം. അത് സൃഷ്ടിക്കുന്ന മുമ്പ് അല്ലെങ്കിൽ സുഷുപ്തിയിൽ അങ്ങനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നു അസദിവ. ഇതിന് നേരെ വിപരീതം എന്നതുപോലെ, നിരാത്മകം എന്നതുപോലെ, ശൂന്യം എന്നതുപോലെ അസദിവ. ആസീദ് മുമ്പ് അസത്തായിരുന്നു എന്ന് പറയുന്നു, അസത്ത് പോലെ ആയിരുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് പറയും. സുഷുപ്തിയിൽ ഇതെല്ലാം ഇല്ലാത്തത് പോലെയായിരുന്നു. ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യ, ഉണ്ടെന്ന് പറയാനും വയ്യ. അതുകൊണ്ടാണ് അസദിവ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് അവിടെയും സത്തായിരുന്നു. ആ സത്ത് തന്നെയാണ് ജാഗ്രതത്തിൽ ഇങ്ങനെ പ്രകടമായിരിക്കുന്നത്. സൃഷ്ടിക്കുന്ന മുമ്പ് അസത്തായിരുന്നു, അത് തന്നെയാണ് സൃഷ്ടിക്ക് ശേഷം സത്തായി പ്രകടമാകുന്നത്. അസത്തെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അസ്തിത്വത്തെ നിഷേധിക്കുകയല്ല, മറിച്ച് അതിന്റെ പ്രകടഭാവത്തെ നിഷേധിക്കുന്നു എന്നേ ഉള്ളൂ. തസ്മാത് അതുകൊണ്ട് നാമരൂപ വ്യാകൃത വസ്തുവിഷയ, നാമരൂപങ്ങളായി വ്യാകരിക്കപ്പെട്ടിരിക്കുന്ന പ്രകടമായിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചാണ് പ്രായണ സസ് ശബ്ദപ്രസിദ്ധ സബ്ശബ്ദത്തെ പ്രയോഗിക്കുന്നത്. ഇത് തദ് വ്യാകരണ അഭാവാപേക്ഷയ. സൃഷ്ടിക്കുന്ന മുമ്പ് അത് പ്രകടമാകുന്നില്ല, അതിനപേക്ഷിച്ച് ഉത്പത്തിയെ ഉത്പത്തിക്കുന്ന മുമ്പ് സദൈവ ബ്രഹ്മ അസത്. ആ സത്തായ ബ്രഹ്മം അവിടെ അസത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രകടമാകാതിരുന്നു എന്നേ ഉള്ളൂ അതിനർത്ഥം. അസദിവ എന്ന് പറയുന്നതാണ്. സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രകടമാകുന്നു, അവിടെ ഒന്നും പ്രകടമായില്ല. ജാഗ്രത എന്ന് പറയുമ്പോൾ ഇവിടെ സർവത്ര അസ്തിത്വ അനുഭവം, സുഷുപ്തി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല. ഇതാണ് അസത്തെന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ്? നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ, അസ്തിത്വം ജാഗ്രത്തിലേതുപോലെ സ്ഫുരിക്കാതിരിക്കുന്ന ഒരവസ്ഥ, കേവലമായ സ്വരൂപ അവസ്ഥ, അതിനാണ് പറയുന്നത് അസത്തെന്ന്. ഇവിടെ ഈ സത്ത് പ്രകടമാകുന്ന പോലെ അവിടെ ഒന്നും പ്രകടമാകുന്നു. ഇവിടെ നാമരൂപങ്ങളും പ്രകടമാകുന്നു, നാമരൂപത്തിലൂടെ സത്തും പ്രകടമാകുന്നു, അവിടെ അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലാത്തതുകൊണ്ട് അപ്പൊ ശൂന്യം എന്നോ അസത്തെന്നോ പറയുന്നതിന് അർത്ഥമുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നാമരൂപങ്ങൾ പ്രകടമാകാത്ത ഒരവസ്ഥ എന്നതിനർത്ഥമുണ്ട്. അതിന് തുടർന്നുള്ള ഭാഗം നോക്കുക. ഏഷ ഏവ അസദേവ ഇതം അഗ്ര ആസീത് യോജന തത്സദാസീത് സമാകർഷണ അത്യന്താഭാവാഭ്യൂമേ ഹി തത് സദാസീത് കിം സമാകർഷിത തദ്ക ചയോ ഹകാരത്തിന് ധകാരണം അസദേവേദമഗ്ര ആസീത് ഇത്യത്രാഭിന്നശക്തിന്ദ്രാഭിപ്രായണയം ഏകീയമതോപന്യാസ ക്രിയായാമിവ വസ്തുനി വികല്പസ്യ അസംഭവ തസ്മാത് ശ്രുതി സിസ്റ്റോളി സൂഷ്ണാശു ഫലിച്ച ആദ്യം വരുന്ന ഏതാ? ആദ്യം വരുന്ന ജലാം ജിശോന്തി, അത് കഴിഞ്ഞ് വരുന്നു സുഹസന, അത് കഴിഞ്ഞിട്ട് ആണോ? അത് കഴിഞ്ഞ് സത്പക്ഷ ദാർഢ്യായ ഏവ അയം മന്ദമതി പരികൽപ്പിതസ്യ അസത്പക്ഷസ്യ ഉപന്യസ്യ നിരാസ ഇതി ഉപഗോപുരുസ്യസി ലഭശവലിസ്യ ദഷ്ടവ്യം തദ്ധ ഇദം തർഹ്യം വ്യാകൃതം ആസീത് അവ്യാകൃതം ആസീത് ഇത്യത്രാപി കാണിച്ച് നിരധ്യക്ഷസ്യ ജഗതോ വ്യാകരണം, ജഗതോ വ്യാകരണം വശിച്ച പദ്ധതി സ ഏഷ ഹോമകു സ ഏഷ ഹോമകു ഏതത്തതോ ഇവിടെ വരുന്നില്ല. എന്തുകൊണ്ടാണ്? കണ്ണു വരത്തിലില്ല. കല്ലുണ്ടെങ്കിലേ അത് വരത്തുള്ളൂ. ഇവിടെ കല്ലില്ല, അച്ചാണ്. സയേഷ ഇഹ പ്രവിഷ്ഠ പ്രവിഷ്ഠ ആനന്ദ ആ നഖാഗ്രഭ്യ ഇതി അധ്യക്ഷസ്യ വ്യാകൃതകാരി അനുപ്രവേശിത്വേന സമാകർഷാത് നിരധ്യക്ഷേ വ്യാകരണ ഭൂമി ഹി അനന്തരേണ പ്രകൃതാവലംബിന സ ഇത്യനേന സ ഇത്യനേന സർവനാമന കഹ കാര്യാന പ്രവേശിത്വേന സമാകർഷിത ചേതനസ്യച്ച അയം ആത്മനഃ ശരീരേ ശരീരേ അനുപ്രവേശ അനുപ്രവേശക ശ്രൂയത്തെ പ്രവിഷ്ടസ്യ ചേതനത്വ ശ്രവണ പശ്യൻ ചക്ഷു നശ്വേപ്രസാൻ പിന്നെ നശ്വേപ്രസാൻ കഴിഞ്ഞിട്ട് അത്ര അനുനാസികാത്പരോ ഇവിടെ എന്താ വന്നത് അനുനാസികമാണോ അനുസ്വാരമാണോ ഇത്ര അനുനാസിക പൂർവസിത്വ അനുനാസികാത്പരവും അനുസ്വാര ഇവിടെ വന്നിരിക്കുന്ന അനുനാസികമാണോ അനുസ്വാരമാണോ അനുസ്വാരമാണോ എങ്ങനെ തിരിച്ചറിയും എങ്ങനെ അനുനാസികം അനുനാസിക ചിഹ്നം കണ്ടില്ലേ അപ്പൊ അനുസ്വാരമാണെങ്കിൽ എങ്ങനെ എഴുതും പശ്യൻ ചക്ഷു എന്നാണ് അവിടെ അനുനാസികമാണെങ്കിൽ പൂർവത്തില് ഇവിടെ ഏതിന് എവിടെയായിരിക്കും അനുനാസികം വരുന്നത് അനുനാസികം ഇവിടെ ഏതിന് വരും ആക്കി ശാക്കി എങ്ങനെ വരും പൂർവത്തിന് വരും പശ്യൻ ഏതിന്റെ പൂർവത്തില് നായുടെ പൂർവത്തിലൂടെ എന്താണ് ആയാണ് നായുടെ പൂർവത്തിലല്ല നകാരത്തിന്റെ പൂർവത്തിൽ നകാരത്തിന്റെ പൂർവത്തില് അനുനാസികം വന്നാൽ എന്ത് കൊടുക്കും അനുസാരം വന്നാൽ എന്തായിരിക്കും ചിഹ്നം പൊട്ട് മാത്രം ചന്ദ്രക്കലയും പൊട്ടും പിന്നീട് എന്ത് വരും പ്രശ്നപ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഹരവസാനയോർ വിസർജനീയ വിസർജനീയ സ്തോസ്നാശു പശ്യൻ ചക്ഷു ചിത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സൂത്രത്തിനൂടെ അവിടെ വരാൻ വേണം ഏതിനാണ് ഹരിച്ച ചക്ഷു ശൃണ്വൻ ശൃണ്വൻ ശ്രോത്രം എന്നുള്ളിടത്ത് എന്താ സംഭവിച്ചത് ശൃണ്വൻ ശ്രോത്രം സൂക്ഷ്മശു എന്ന എന്തുവരും ഇവിടെ നഷ്ടവ്യപ്രശാൻ വന്നൂടെ ശൃണ്വൻ നഗാരം വന്നില്ലേ പരത്തിലിരിക്കുന്നത് ശ എന്ന് പറയുന്ന നിക്ഷവിൽ പെടത്തില്ലേ എന്തെങ്കിൽ വേണ്ട ശ്രോത്രം മന്വാന ശ്രോത്രം മന്വനാന്നിടത്ത് മനസ്സുര മന്വാനോ മനാന്നിടത്ത് ഇതി യാദൃശം ഇതം അദ്യത്വേ നാമരൂപാഭ്യാം വ്യാക്രിയമാണം ജഗത് സാധ്യക്ഷോന്നിടത്തോ വ്യാക്രിയത ഏവോ എന്നുള്ളത് എങ്ങനെ വിരിക്കും വ്യാക്രിയത ഏവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛയവാകുന്നു ആദിസർഗൈ അപി അപീതി ദുഷ്ടവിപരീത കൽപ്പനാനുപത്തേഹേ അനുപത്തേഹ എന്നോടത്ത് അവസാനം ഇവരും ഇവിടെ ശ്രുത്യന്തരമപി അനേന ജീവേന ആത്മനാണ് പ്രവിശ്യ നാമരൂപേ വ്യാകരവാണി ഇതി സദ്ധ്യക്ഷാമേവ ജഗതോ വ്യാക്രിയാം വ്യാക്രിയാം ദർശയതി. വ്യാക്രിയത ഇത്യവി എന്നുള്ളത് വ്യാക്രിയത്തെ ഇത്യവി എന്നുള്ളത് കർമ്മകർത്തരി ലകാരഹ സത്യേവ പരമേശ്വരി വ്യാകർത്തരി സൗകര്യം അപേക്ഷ. സൗകര്യം അപേക്ഷ എന്നുള്ളത് മനസ്സറമെന്നോ വരുന്നുണ്ട്. എന്തുകൊണ്ട് എന്ത് വരത്തില്ല ഇഷ്ടവ്യോ യഥാലൂയത്തെ കേദാരഹ സ്വയമേവ വാശരി സ്വയമേവ സ്വയമേവ ഇതി സതിയേവേണ സത്യേവ എന്ന് വരുന്നു. പൂർവകെ പൂർവകം എന്നാണ് നിങ്ങളുടെ വസ്തുവത്തിൽ പൂർവകം എന്നാണോ പൂർണകം എന്നാണോ? പൂർവകേന്ന് പൂർണകമൊന്നുണ്ട് പൂർവകമൊന്നുമുണ്ട്. ഇതിനകത്ത് പൂർവകേന്നാണ് ചില പൂർണകം. ലവിതരി ലവിതരി എന്ന് പറയുന്നത് ഏത് വിഭക്തി എന്ന് പറയാം? ഏതിന്റെ സപ്തമി ഉപപ്രഥമ എങ്ങനെയായിരിക്കും? നവിത്ത ശരിയോ? ബാക്കി എങ്ങനെ? നവിത നവിതാരു ശരി. ഏതുവാ കർമ്മണി ഏവ കർമ്മണി എന്ന് പറയുന്ന ഏത് വിഭക്തിയ? പ്രഥമയിൽ എങ്ങനെ വരും? കർമ്മ കർമ്മണി കർമ്മാണ്. അപ്പൊ വിഭക്തികളെല്ലാം നിങ്ങൾക്ക് അറിയാം. കർമ്മണി ഏവ ഏഷലകാരോ എന്തുകൊണ്ട് കല്ല് ഫലത്തിലുണ്ട്? ലകാരോ അർത്ഥാക്ഷിപ്തം ഭർത്താരോ ഉപേക്ഷ അപേക്ഷ ദുഷ്ടവ്യ എന്നുള്ളതോ എന്ത് സന്ധ്യ ഒന്ന് അപേക്ഷ എന്ന് പറയുന്നത് എന്താ? നിബന്ധം. അവിടെ വിസർഗമൊന്നുമില്ല. യഥാ ഗമ്യത ഗ്രാമ ഇതി എന്നുള്ളതോ ഗ്രാമ ഇതി എന്നുള്ളത് ഗ്രാമഹ ഇതി എന്നാണ്. അപ്പോ എന്തൊരു ഹ്മ്